അരുതാതെ വലഞ്ഞു പാടി ഔദരമാം നോവ് കിടത്ത സിദ്ധനോ. ആരാണ് തിരുമാവ് കരച്ച് അല്ലപ്പർ ഒരു വെള്ളാള കുടുംബത്തിലാ ജനിച്ച്. വെള്ളാളർ എന്ന് പറയുന്ന ഒരു ജാതിയാണ് തമിഴില്, ഒരു കേരളത്തിലുണ്ട്, അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഈ ശൈവ സമ്പ്രദായത്തില് ഇതിങ്ങനെ നിലനിർത്തുന്നതിൽ വെള്ളാളർക്കൊരു വലിയ പങ്കുണ്ട് തമിഴ്നാട്ടിൽ. വെള്ളാളര് പൊതുവെ അറിയപ്പെടുന്നത് ശൈവന്മാരും തമിഴ്നാട്ടിലെ ആധീനങ്ങളാണ് പലതും. എന്നുവെച്ചാൽ വളരെയധികം സമ്പത്തുള്ള ശൈവ മഠങ്ങൾ ഇതെല്ലാം ഈ വെള്ളാളരുടെയാണ്. അവരുടെ ഒരു പ്രത്യേകത, പൊതുവെ അവർ വെജിറ്റേറിയൻസാണ്. പിന്നെ ഇന്നും വളരെ അയിത്തമായിരിക്കുന്നവരാണ്. ഇപ്പോൾ വിദ്യാഭ്യാസമുള്ളവരൊക്കെ മാറുന്നുണ്ട്, എന്നാലും അവരുടെ ആശ്രമങ്ങളിലൊക്കെ അയിത്തം വളരെ കൂടുതലാണ്. അവരുടെ ആശ്രമത്തിൽ പുറത്തുനിന്ന് ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിരുത്ത് ഭക്ഷണം കൊടുക്കത്തില്ല. പുറത്തുനിന്ന് ഇരുന്നവർക്ക് കഴിക്കാൻ വേണ്ടി പ്രത്യേക ഇടമാണ്, അവിടെ ഇരുന്നേ കഴിക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ കാരണം അങ്ങനൊരു വലിയൊരു അവിടുത്തെ ഒരാധീനങ്ങളെന്ന് പറയും. ഒരാധീനം വരികയും ഇങ്ങനെ കേരളത്തിൽ യാത്ര ചെയ്ത് ഒത്തിരി പൈസയുണ്ട്. യാത്ര ചെയ്യുമ്പോൾ പന്മനയിൽ വന്നു, അവിടെ ഒന്ന് താമസിച്ചു. ഞാൻ താമസിക്കുന്ന ഒരു ചെറിയ മുറിയോ അതോ വേറെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ട്, ഒരു ചെറിയ മുറി. ഒരു വലിയ ഹാളും ഒരു ചെറിയ മുറി, വലിയ ഹാളല്ല, നമ്മുടെ സൈഡിലെ മുറി പോലുള്ള ഒരു മുറി, അതിൻ്റെ അടുത്തൊരു ചെറിയ മുറി. ഇദ്ദേഹം അവിടെ വന്നു. അപ്പം ഞാൻ താമസിച്ചിരുന്ന മുറി ഇദ്ദേഹത്തിന് കൊടുത്തു, കാരണം വേറെ അവിടെ താമസിക്കാൻ ഇടമില്ല. സൈഡിലെ മുറിയിൽ ഞാനും കിടന്നു. അവിടെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച ഇദ്ദേഹം താമസിച്ചു. വലിയ പ്രൗഢിയിൽ ജീവിക്കുന്ന ആൾ, ഒരു ശിഷ്യനുണ്ട്, സേവകൻ, ശിഷ്യനെന്ന് പറയാൻ പറ്റും. അവിടെ വന്നപ്പോൾ നമ്മൾ കൊടുക്കുന്ന, അവിടെ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ തന്നെ കഴിച്ച് അവിടെ സന്തോഷമായിട്ട് രണ്ടാഴ്ച അവിടെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്നെ ക്ഷണിച്ച് ഒരു ദിവസം അവിടെ ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. എന്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ ആഹാരമൊക്കെ കഴിച്ച് നമ്മളോടൊപ്പം തന്നെ. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ചെല്ലുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ പ്രത്യേക സ്ഥലം. ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചെന്താ ഇങ്ങനെ, അമ്മഞ്ഞത് ഇവിടുത്തെ ആചാരമാണ്, എനിക്ക് വ്യക്തിപരമായി അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഞാനിവിടെ പോയാലും അവരെ ഭക്ഷണമൊക്കെ കഴിക്കും. ആര്? എൻ്റെ ആധീനം, അധിപതി. പക്ഷെ അവിടെ ബാക്കി താഴെയുള്ള ആൾക്കാർ, കുറേ സ്വാമിമാരൊക്കെ ഉണ്ട്, അവർക്ക് ഇതിലൊക്കെ വളരെ നിർബന്ധമാണ്. അവരൊരിക്കലും ഇതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഇതിലവിടെ ഈ മഠാധിപതി വിട്ടുവീഴ്ച ചെയ്താൽ അവർ തന്നെ മടത്തി കാണത്തില്ല, പുറത്താവും. ഇത്ര പ്രശ്നമായിരിക്കും. ഇപ്പോഴും അങ്ങനെ ആയിരിക്കും, മാറാൻ കഴിയുന്നു. അപ്പോ ഇത് പൊള്ളാളരുടെ വകയാണ്, തമിഴ് പൊള്ളാളർ. അവിടെ സന്യാസം കൊടുക്കുന്നതും അടുത്ത് അനന്തരാവകാശം വരുന്നതും ഒക്കെ വെള്ളാളർക്കേ പറ്റും, വേറെ അവിടെ വരാൻ പറ്റത്തുള്ളൂ. അവിടെ എല്ലാം വെള്ളാളർ വിഭാഗമായിരിക്കും. ഇഷ്ടംപോലെ പണമുണ്ട്, ഇഷ്ടംപോലെ ഭൂമിയുണ്ട്, എല്ലാം ക്രമേണ നശിച്ചു നശിച്ചു വരുന്നു. പഴയ വളരെ പ്രാചീനമായ വലിയ ആശ്രമങ്ങൾ, എത്രയോ ആശ്രമങ്ങൾ, എത്രയോ വലിയ വലിയ ക്ഷേത്രങ്ങൾ, നമ്മുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു അഞ്ചാറ് ഇരട്ടി വരപ്പുള്ള ക്ഷേത്രങ്ങൾ ഈ മഠത്തിനുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ട് അത് വളരെ വേഗത്തിൽ എല്ലായിടം ഒന്ന് കണ്ട് പുറത്തിറങ്ങുന്നതിന് 3 മണിക്കൂർ ഓടി നടന്ന് കണ്ടു. അത്രയും വലിയ ക്ഷേത്രം ഇത് ഈ മഠത്തിനുണ്ട്. ഒരുപാട് സമ്പത്ത്, അതൊക്കെ ഈ ശൈവ പരമ്പരയാണ്. അപ്പൊ ഈ വെള്ളാള വിഭാഗത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അവര് തിരുനാവുക്കരശ് അല്ലെങ്കിൽ അപ്പർ, അതുകൊണ്ടാണ് ആ അവരുടെ ഇടയിൽ ആ പാരമ്പര്യം തന്നെ. ഇന്നും അവര് വെള്ളാളർ ആ ശൈവ പാരമ്പര്യം പുലർത്തുന്ന അതുകൊണ്ടാണ് വെള്ളാളരെ പുറമെ പൊതുവെ അറിയപ്പെടുന്ന ശൈവ പിള്ളമായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ ബ്രാഹ്മണരെക്കാളും കൂടിയ ജാതികളാണ്, ബ്രാഹ്മണരോട് പോലും ഞങ്ങൾ സഹകരിക്കത്തില്ല, അവരും ഞങ്ങളെക്കാളും താഴെയാണെന്ന് പറഞ്ഞു. ശൈവപ്പിള്ളമാണ് എന്നോട് ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടുള്ളതാണ്. പുള്ളിക്ക് അങ്ങനെയൊന്നും ഉള്ള ആളല്ല. അപ്പൊ നമ്മളെ അവിടെ വന്ന് നമ്മുടെ ഒരു ചെറിയ മുറി കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ പുള്ളി താമസിക്കുന്ന സൗകര്യങ്ങളൊക്കെ കണ്ടാൽ, നമ്മൾ താമസിക്കുന്ന കെട്ടിടം തന്നെ ഏകദേശം നമ്മുടെ ഈ ശിവരി കോമ്പൗണ്ടിന്റെ അത്രയും വരും ആ കെട്ടിടം. അതിനകത്താണ് ഇതേ ഒരാൾ താമസിക്കുന്നത്. അങ്ങനെ ഇതുള്ള മനുഷ്യനായിരുന്നു. ഇപ്പോ ശൈവം അത് അവരങ്ങനെ ചേർക്കുന്നതാണ്. ഈ ഇവരെല്ലാം ശിവയോഗികളാണ്. അവര് ഈ പറയുന്ന ഇവരെല്ലാവരും അതുകൊണ്ട് അവര് ശൈവപ്പിള്ളമാർന്ന് പറയും. ഇപ്പോഴും അങ്ങനെയല്ല, എവിടെ പോയാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അവർ ചോദിക്കും ശൈവപ്പിള്ളയാണോ. നമ്മളിവിടെ പറയാറില്ലേ, ഈഴവരെല്ലാം ശ്രീനാരായണീയരാണെന്ന് പറയും. അതതിന്റെ ഒരു അനുകരണമാണ്. നമ്മുടെ സച്ചിദാനന്ദ സ്വാമി ഗണന പ്രചാരം കൊടുത്തിരിക്കുന്നത് ഈഴവരെന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീ നാരായണീയരാണ്. അതിനുള്ള ഈഴവെന്ന് പറഞ്ഞാൽ പോരെന്താ പറയുക, ശ്രീനാരായണീയർന്ന് കേൾക്കുന്നുണ്ട്. വെള്ളാളര് വെള്ളാളരെന്ന് പറഞ്ഞാൽ മതി, പിന്നെ ശൈവ പിള്ളേന്നെന്നു പറയും. പക്ഷെ അതൊക്കെ കണ്ടുപഠിക്കുന്നതാണ്, കണ്ടും കേട്ടും പഠിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ശബ്ദാഡംബരങ്ങളൊക്കെ പറയുന്നത്. ഒന്നും പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യങ്ങൾ അത് പലതും നമ്മുടെ ഉള്ളിലിരിക്കുന്ന പലതും ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കൃത്രിമമായ ആർഭാടങ്ങളൊക്കെ പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്രാധാനത്തിന് യാതൊരു കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ പലതും ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ അറിയാതെ ഒളിച്ചു വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആഡംബരങ്ങൾ പ്രയോഗിക്കുന്നത്, ശബ്ദാഡംബരം. അതേ ഉള്ളൂ. ആരെങ്കിലും ജനിക്കുമ്പോൾ സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോൾ സർട്ടിഫിക്കറ്റ് ശ്രീനാരായണീയരെന്ന് എഴുതും. അവിടെ ഈഴവരെന്ന് എഴുതിയാലേ പറ്റും. പിന്നെ എന്തിനാ ഇത് ശബ്ദാഡംബരം? അവരാണ് ഈ ശൈവപ്പിള്ളമാരുടെ കഥ പറഞ്ഞപ്പോഴാണ് ഇത് എനിക്ക് ഓർമ്മ. പിന്നെ പറയുന്നത് എന്താണ്? ഇവരോട് ഭക്തിയുള്ളതുകൊണ്ടാണ്. നല്ല കാര്യം തന്നെ. ഒരു ഭക്തിയുണ്ടെങ്കിൽ ഭക്തിയുള്ളവരെന്ന് പറഞ്ഞാൽ മതി. ഭക്തിയുണ്ടെങ്കിൽ ഭക്തിയുള്ളവരെന്ന് പറഞ്ഞു അതങ്ങ് തുറന്നു പറഞ്ഞാ ഭക്തിയുള്ളവർ. പിന്നെ ഭക്തിയുള്ളവരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. ഭക്തി ഇല്ലാത്തവരാണ് ഈ ശബ്ദാഡംബരങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവര് അവിടെ അവരെന്ന് പറയുന്നത് കൃഷിക്കാരായിരുന്നു. ഈ എന്താണ് ഇദ്ദേഹം, എന്താണ് പേര്? എന്താണ് പേര്? മണിക്കവാസികൾ. ഉള്ളവർക്ക് കൃഷിയാണ്, കൃഷിഭൂമി അവർക്ക് ഒരുപാടുണ്ട്. ഈ മഠങ്ങൾക്കെല്ലാം ഇപ്പോൾ നൂറല്ല ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇപ്പോഴും ഉള്ളത്. എല്ലാം പാട്ടം കൊടുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവര് പാരമ്പര്യമായ കൃഷിക്കാരാണ്. അതുകൊണ്ടാണ് നമ്മളെ ഈ 63 നായനാരന്മാരുടെ പ്രതിമയിൽ ഒരാൾ ഇങ്ങനെ ഒരു സാധനം പിടിച്ചോണ്ടിരിക്കുന്നത്, പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത്. അതെന്താണ്? അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചവർമാന്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പേരുണ്ടായിരുന്നു, മരുൾ നീക്കിയ അജ്ഞാനത്തെ നീക്കുന്നവനെന്നാണ്. അത് പിന്നീട് വന്നതിന്റെ ഒരു അർത്ഥം. വാസ്തവത്തിൽ ഇദ്ദേഹം ചെയ്തിരുന്നത്, ഇദ്ദേഹം വലിയ സമ്പത്തുള്ള ആളായിരുന്നു, ഒരുപാട് സമ്പത്തുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ശിവഭക്തനായി മാറുമ്പോൾ 10-40 വയസ്സ് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഈ സാധനം കൊണ്ടുപോയിട്ട് അവിടേക്കുള്ള ചവർ നീക്കം ചെയ്യും. ഇപ്പൊ മരുളെന്ന് പറയുന്നതിന് ഈ ചപ്പു ചവർ മാലിന്യം എന്നുള്ള അർത്ഥമുണ്ട്. അതിനെ നീക്കം ചെയ്യുന്നവൻ, അങ്ങനെയാണ് ആ പേര് വന്നു. എല്ലാ ശിവക്ഷേത്രത്തിലും പോയത് ശിവഭക്തിയുടെ ഒരു ഭാഗമാണ് ഈ സേവ. ശിവഭക്തന്മാരുടെ ഒരു ഭാഗമാണ് സേവ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ അമ്പലങ്ങളിൽ പോയി ചെയ്തു. ഇങ്ങനെ എനിക്കറിയില്ല. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. എന്താണ് ഞാൻ പറഞ്ഞത്? മരൾ നീക്കിയ ആൾ. അത് പിന്നെ അജ്ഞാനം നീക്കുന്നവനെന്നുള്ള അർത്ഥം വന്നു. ഇദ്ദേഹം വലിയ ഭക്തനും സിദ്ധനും ഒക്കെ ആയി കഴിഞ്ഞു. അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നു. കാരണം ഇതാണ്, ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരിച്ചുപോയി. മൂത്ത സഹോദരിയാണ് വളർത്തിയത്. മൂത്ത സഹോദരിയെ ഒരു പട്ടാളക്കാരനെ പോകാൻ കഴിച്ചു. അയാളൊരു യുദ്ധത്തിൽ മരിച്ചു. അപ്പോ ഇവര് മരിക്കാൻ തീരുമാനിച്ചു. തിലകവതിയ ഹൃദയം കിടന്ന് കരഞ്ഞു. പിന്നെ ഒന്നാമക്കരച്ചനെ പറഞ്ഞു അപ്പൻ തിരുനാവുക്കരച്ചന് ഈ സ്ത്രീയാണ് വളർത്തി വലുതാക്കുന്നത്. അവർ വലിയ ശിവഭക്തിയായിരുന്നു. പക്ഷെ ഇദ്ദേഹം കുറച്ച് വളർന്നു വന്നപ്പോ നമ്മുടെ ജൈനന്മാരുടെ സ്വാധീനമുണ്ട്. ഇദ്ദേഹം ഇതിൽപ്പെട്ടിട്ട് നേരെ ജൈനന്മാരുടെ കൂടത്തിൽ ചെന്നു ചെയ്യാൻ 10-25 വർഷം അവിടെ കഴിഞ്ഞു. ജൈന സിദ്ധാന്തങ്ങളെല്ലാം പഠിച്ച് അവരെ ആചാരങ്ങൾ എന്തിനും മഠത്തിന്റെ മഠാധിപതിയായി ധർമ്മസേനർ എന്നുള്ള പേര് സ്വീകരിച്ചു. ധർമ്മസേനർ. അങ്ങനെ കഴിയുമ്പോഴാണ് ഇദ്ദേഹത്തിന് അതി അസഹ്യമായൊരു വയറ്റുവേദന പിടിപെടുന്നത്. വയറ്റുവേദന പിടിപെട്ട് ജൈനന്മാരെ അവർ പിടിച്ച പണികൾ 18 നോക്കി മരുന്ന് ചെയ്തു. ഇദ്ദേഹത്തിന്റെ സംഗതി മാറുന്നില്ല. അപ്പൊ ഇദ്ദേഹം സഹോദരികൾക്ക് സഹോദരിയെ ഒന്ന് കാണണം വരാൻ പറഞ്ഞു. അവരോട് ഞാൻ വരത്തില്ല, ഞാൻ ഒരിക്കലും ജൈനന്മാരുടെ അടുത്ത് വരത്തില്ല, നീ എന്റെ അടുത്ത് വന്നാൽ നോക്കാമെന്ന്. ഇദ്ദേഹം എല്ലാ ചിഹ്നങ്ങളും ജൈന ചിഹ്നങ്ങളും മയിൽപ്പീലിയും അതും ഇതും എല്ലാം അവിടെ ഉപേക്ഷിച്ച് മോമൂടിയൊക്കെ ഉപേക്ഷിച്ച് നേരെ അങ്ങ് സഹോദരിയുടെ അടുത്ത്. അവരെ ശരണം പ്രാപിച്ചു. അവരിദ്ര ഇദ്ദേഹത്തിനെയും കൊണ്ട് പിന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിന് വേദന സഹിക്കാൻ വയ്യ, അവിടെ നിന്നുകൊണ്ട് ശിവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം പാടി. അങ്ങനെയാണ് ആദ്യത്തെ പാട, നാല് അഞ്ച് ആറ് ഭാഗങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ പാടലുകളാണ്. വളരെയധികം പാടലുകളുണ്ടായിരുന്നു. ശിവസ്തുതി, ഇദ്ദേഹത്തിന്റെ വയറ്റുവേദനമാണ്, ഭസ്മവും രുദ്രാക്ഷവും എല്ലാം ധരിച്ചു, ശൈവഭക്തനാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അരുതാതെ വലഞ്ഞ് പാടി. അരുതാതെ എന്ന് വെച്ചാൽ അസുഖം പിടിച്ച്, വലഞ്ഞെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പാടി എന്ന് വെച്ചാൽ ശിവനെ സ്തുതിച്ച് ഔദരമാണ് വയറ്റുവേദന, ഉദര സംബന്ധിയായ വയറ്റുവേദന കെടുത്ത ഇല്ലാതാക്കിയ സിദ്ധനോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പാടി വയറ്റുവേദന മാറ്റിയാണ്. അതാണ് അരുതാതെ വലഞ്ഞു പാടി ഔദരമാ നോവ് എടുത്ത സിദ്ധനോ. പിന്നെ അദ്ദേഹം ആ വഴിക്ക് തന്നെ പോയി. പക്ഷെ ജൈനന്മാര് വലിയ പ്രശ്നം ഉണ്ടാക്കി. കാരണം അവരുടെ മഠത്തിന്റെ അകത്ത് അവരുടെ ഏറ്റവും വലിയ നേതാവ് പോയി ശൈവമതം സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെ ഇവർക്കത് വലിയ ക്ഷീണമാണ്. ജനങ്ങളെന്നെ അവരെ കൈവിടും, രാജാവ് ഇത് കൈവിടും. രാജാവും ജൈനമിത വിശ്വാസിയാണ്. ഇവരെല്ലാം വിളിക്കുന്ന ഒരു ഗൂഢാലോചനടുത്ത് രാജാവിനോട് ഇന്ന് പറഞ്ഞു, ഇയാള് രാജാവിനെ നിന്ദിക്കുകയാണ്, ജൈനമതത്തെ നിന്ദിക്കുകയാണ്, രാജാവിന് ദേഷ്യമാണ്. രാജാവ് അദ്ദേഹത്തിനെ പിടിച്ചിട്ട് ചുണ്ണാമ്പ് ചൂളയിൽ, കത്തുന്ന ചുണ്ണാമ്പ് ചൂളയ്ക്കകത്ത് 14 ദിവസം അടച്ചിട്ട് സീല് വെച്ചു. 14 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ അകത്ത് തീയുടെ അകത്ത് പഴയതുപോലെ തന്നെ ഇന്നൊന്നും പറ്റി. 14 ദിവസം ചുണ്ണാമ്പ് ചൂളയ്ക്കകത്ത് കിടന്നിട്ട് ഒന്നും സംഭവിച്ചു. തിരിച്ച് പുറത്ത് ഇറക്കി വിട്ടു. വീണ്ടും ജൈനന്മാർ വിചാരിച്ചു, ഇതിപ്പോ രാജാവ് വഴി മാറാൻ ചാൻസ് ഉണ്ട്, ഈ ഇളക്കൊല്ലണം. അപ്പോ ഇവരെന്ന് പറഞ്ഞ് ഇയാള് ജൈനൻ ആയിരുന്ന സമയത്ത് ഇയാള് പഠിച്ച ചില വിദ്യകളുണ്ട്. ആ വിദ്യകളുണ്ടാണ് ഇയാള് രക്ഷപ്പെട്ടത്. ഇങ്ങനെയുള്ള വിദ്യകൾ ജൈനന്മാർക്കറിയാം. അതുകൊണ്ട് അല്ലാതെ ഇയാള് ശിവഭക്തനായുണ്ടെന്നല്ല, അവർക്കൊന്നും ഈ ശക്തിയില്ല. ജൈനന്മാർക്ക് വിഷം കൊടുക്കാൻ പറഞ്ഞു. അന്നത്തെ ഏറ്റവും കൂടിയ കാളകൂട്ട വിഷം ഇദ്ദേഹത്തിനെ പിടിച്ചു കെട്ടി കുടിപ്പിച്ചു. എന്നിട്ടും ചെത്തും വീണ്ടും ഇവർക്ക് പരിഭ്രമായ വീണ്ടും പോയി രാജാവിനെ കണ്ടു. രാജാവ് ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് വരണം, കാണണമെന്ന് പറഞ്ഞു. കാരണം രാജാവ് ഇദ്ദേഹത്തിന്റെ ഭക്തനായിരുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്കൊരു രാജാവുള്ളൂ, അത് ശിവനാണ്, വേറെ എനിക്ക് രാജാവൊന്നുമില്ല, ഞാനൊരു രാജാവിനെയും കാണാൻ പോകത്തില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ പിടിച്ചോണ്ട് പോയി ഒരു മതയാനയെ കൊണ്ട് ചവിട്ടിച്ചു കൊല്ലാൻ വേണ്ടി അതിന് മുമ്പ് കൊണ്ടിട്ട് കൈയും കാലം കെട്ടി. ഒരു മതയാന ഇദ്ദേഹത്തിന് നമസ്കരിച്ചിരിക്കുന്നു. അതിലും പരാജയം. അവസാനത്തെ ശ്രമമായിട്ട് ഒരു വലിയ കല്ല് കൊണ്ടുവന്ന് അതിന് ഇദ്ദേഹത്തിനെ കെട്ടിവെച്ച് നടുക്കടലിൽ കൊണ്ടുവന്ന് താഴ്ത്തി. ഇദ്ദേഹം ഈ ഓരോ പണി ചെയ്യുമ്പോഴും ഇദ്ദേഹം എന്താ ചെയ്യുന്നു? സ്തുതിക്കുക. ഓരോ തേവാരങ്ങൾ, അതാണ് തേവാരങ്ങൾ. അതിനൊരു തേവാരം, ഓരോ തേവാരം പുതുതായിട്ട് ഒരു അത്ര തന്നെ, വേറൊന്നും. ആൾക്കാർ നോക്കിപ്പോയി ഇദ്ദേഹം എന്താണ്, ഈ കല്ലിനെ ഒരു തോണിയാക്കി എന്നുവെച്ചാൽ കല്ല് വെള്ളത്തിന്റെ മേളിൽ പൊങ്ങി വന്നു. അതിൻ്റെ ആ തിരുന്നുകൊണ്ട് ഇദ്ദേഹം നേരെ കരയിലും കരിങ്കല്ല് തോണിയാക്കിയോ. ഇതെല്ലാം അത്ഭുതം കൊണ്ട് രാജാവിന്റെ മനസ്സ് മാറി. പല്ലവരാജാവും ശൈവനായി. ഇത് കണക്കുമ്പോൾ ഇദ്ദേഹത്തിന് 40-45 വയസ്സുണ്ട്. തിരിഞ്ഞാന സംബന്ധർക്ക് 7 വയസ്സ് ഏകദേശം. ഇദ്ദേഹം തിരിഞ്ഞാന സംബന്ധരെ പോയി കണ്ട്. 7 വയസ്സുള്ള തിരിഞ്ഞാന സംബന്ധര്, 45 വയസ്സുള്ള 40 വയസ്സുള്ള ഇദ്ദേഹം പോയി കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് തിരിഞ്ഞാന സംബന്ധര് ഇദ്ദേഹത്തിനെ പിടിച്ചെണീപ്പിച്ച് കെട്ടിപ്പിടിച്ച് എന്നൊക്കെയാണ് കഥ. അങ്ങനെ 3 തവണ ഇദ്ദേഹം തിരിഞ്ഞാന സംബന്ധരെ കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം നമസ്കരിച്ച് എണീറ്റപ്പം തിരിഞ്ഞാന സംബന്ധർ ഇദ്ദേഹത്തെ വിളിച്ചാണ് അപ്പ എന്ന് വിളിച്ചു. അങ്ങനെ തിരിഞ്ഞാന സംബന്ധർക്ക് 7 വയസ്സുകളും 40 വയസ്സും അന്നവനാണ് അപ്പറെന്ന് പേര് വിളിച്ചത്, അപ്പ എന്ന് വിളിച്ചത്. വീണ്ടും രണ്ടാമതൊരിക്കൽ കാണാൻ പോകും, വീണ്ടും പോകും കാണും. അന്ന് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാഷ്ടാംഗം നമസ്കരിക്കും. 3-ാമത്തെ കാഴ്ച തിരിഞ്ഞാന സംബന്ധര് ജൈനന്മാരൊക്കെ ശൂലത്തി കേട്ടിട്ട് വരുന്ന അറിയുമ്പോൾ, പണ്ടി നാട്ടിൽ നിന്ന് വരുന്നവരെ പറയുമ്പോൾ, ഇദ്ദേഹവും കാണാൻ പോകുമ്പോൾ വലിയ ജനസാഗരമാണ് കൂടെ വരുന്നത്. ശിവന്മാർ 16,000 പേരെപ്പോഴും കൂടെ കാണാം. ഇത് ഈ ആളുടെ ഇടയിൽ കൂടെ തിക്കി തിരക്കി ചെന്ന് തിരിഞ്ഞാന സംബന്ധിച്ച പല്ലൊക്കെ ചുമന്നു. അപ്പോ തിരിഞ്ഞാന സംബന്ധ പല്ലൊക്കെ ഇരുന്നുകൊണ്ട് ചോദിച്ച അപ്പരെവിടെ വാപ്പര് അടിയുന്നുകൊണ്ട് സ്തുതി ശിവസ്തു, ഞാൻ അങ്ങയുടെ ദാസനാണ്, അങ്ങയുടെ പല്ലൊക്കെ ചുമക്കുകയാണ്. ഉടനെ തിരിഞ്ഞാന സംബന്ധർ താഴെ ഇറങ്ങി നമസ്കരിച്ചു. അങ്ങനെ ഇവർ രണ്ടൊരു സമകാലികം, അത് 7-ാം നൂറ്റാണ്ടെന്നാ പറയുന്നു ഇവരുടെ കാലം. അദ്ദേഹം അങ്ങനെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ സഞ്ചരിച്ചു, ഗോവർണം വരെ സഞ്ചരിച്ചു. ഈ യാത്രക്കിടയിൽ അദ്ദേഹം ശിവനെയും പാർവതിയും കണ്ടു വന്നു. ഒരു ആന, രണ്ട് ആനകളിങ്ങനെ കാട്ടിൽ സഞ്ചരിക്കുന്നു, നടന്നു പോകുന്നുണ്ട്. നോക്കുമ്പോൾ എന്താണ്, ഈ ആനകളുടെ കാലടി എന്ന് പറയുന്ന വട്ടത്തിലുള്ള കാലടിയല്ല, ശിവന്റെയും പാർവതിയുടെയും കാലടിയാണ് കാണുന്നത്. അങ്ങനെ ശിവനെയും പാർവതിയും കണ്ടു. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്, അത്ഭുത കഥ. അവിടെ വെച്ചൊരു ഇദ്ദേഹം നടന്ന് ക്ഷീണിച്ച് ശരീരമൊക്കെ പൊട്ടി കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് നീ ഈ കുളത്തിലിറങ്ങി മുങ്ങാൻ പറഞ്ഞു. ഇദ്ദേഹം ആ കുളത്തിൽ ഇറങ്ങി മുങ്ങി പൊങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹം നിൽക്കുന്ന ഇവിടെ സ്വന്തം നാട്ടിൽ ഒരു കുളത്തിൽ പൊങ്ങിയത്. അതൊക്കെ ശിവന്റെ അത്ഭുത ലീലകളായിട്ട് 20 കഥകൾ. ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ചിലർ പറയുന്നു വിവാഹം കഴിച്ചിരിക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷേ പിരിപുരാണത്തിൽ വിവാഹം കഴിച്ചതെന്നില്ല, കഴിച്ചില്ലെന്നുമില്ല, രണ്ട് കഴിക്കാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. വളരെ സമ്പന്നനായിരുന്നു, എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ശിവസ്തുതികൾ പാടി വരുന്നു. 81-ാമത്തെ വയസ്സ് ഒരു ശിവക്ഷേത്രത്തിൽ വച്ച് ആണ് മരിക്കുന്നത്. മരിക്കുന്നു എന്ന് വെച്ചാൽ അവര് പറയും ശിവ ജ്യോതസ്സൻ ലയിച്ചു എന്ന് പറയും എന്നാണ് അവര് പറയുന്നത്. ശിവ ജ്യോതസ്സൻ ലയിച്ചു എന്ന് വെച്ചാൽ അവരത്രയും വലിയ എന്താണ് ശുദ്ധന്മാരായിരുന്നു, ശിവനെ ദർശിക്കുന്നവരായിരുന്നു. ഇദ്ദേഹം ഏത് സമയവും ഇങ്ങനെ ശിവസ്തുതികൾ സ്തുതിച്ച് ഭക്തി കൊണ്ട് കണ്ണുനീരൊഴുക്കി നൃത്തം ചെയ്ത് ശരീരമൊക്കെ ഇങ്ങനെ കോൾമയർ കൊണ്ട് സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയൊക്കെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ട് മരിക്കാതിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ശിവജ്യോതിസ് ജലി ലയിക്കുന്നു. അതുണ്ടാവശ്യം മരണസമയത്ത് മിക്കവാറും പേരുടെ ഒന്നുകിൽ അവർ നേരെ സ്വർഗത്ത് പോകും, അല്ലെങ്കിൽ ശിവജ്യോതിസിൽ ലയിക്കും, ശിവലിംഗത്തിൽ ലയിക്കും, അങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഇവിടെ ഒരു ചടങ്ങുണ്ടല്ലോ, സ്വാമിമാര് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? മോക്ഷദീപം എന്ന് പറയുന്നു. അത് ഇതാണ്, അതിന്റെ പിന്നിലുള്ള സംഗതി ഇതാണ്. ഈ ശിവജ്യോതിസിൽ ലയിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ്. അത് സ്വാമിമാർക്കൊന്നും അറിയത്തില്ല. ഈ ശൈവ പരമ്പരയിലാണ് ഇങ്ങനെ ഒരു വരുന്നത്. ഒരു മരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ശിവ ജ്യോതിസിൽ ലയിക്കുന്നു. അപ്പൊ അങ്ങനെ ശിവജ്യോതിസിൽ ലയിച്ചത് കൊണ്ട് അതിന്റെ പേരിൽ എന്താണ് അത്? ആ ശിവജ്യോതിസിൽ ലയിച്ചതിനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂജ നടത്തുന്നു മാത്രമേ ഉള്ളൂ. നേരത്തെ തന്നെ എന്ത് ചെയ്തു? ഇവർ ശിവജ്യോതിസിലല്ല, സ്വാമിമാരും ലയിച്ചു കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യുക? ഒരു പൂജ നടത്തും, അതിന്റെ ഒരു സ്മരണ പോലെയോ. അത് അവിടെയുണ്ട് തമിഴ്നാട്ടിൽ. അതിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. വടക്കേന്ത്യയിലൊന്നും ഇങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. അവിടെ പിന്നെ നമ്മുടെ ഇവിടുത്തെ 16 അടിയന്തിരം എന്ന് പറയുന്ന പോലെ എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ മരിച്ച ആളിന് പൂജയൊന്നും നടത്തത്തില്ല. അതിന്റെ പേര് ആണ് ജ്യോതിസ് ദീപം, മോക്ഷദീപം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളൊക്കെ ഭാഗവാന്മാരാണ്. എന്താണ് ചത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശിവജ്യോതിസിൽ എന്ത് ചെയ്യും? ഒരുപാട് ഇവരെ പോലെ കഷ്ടപ്പെടേണ്ട ഒരു കാര്യം. പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും കരയുകയും കോൾമയർ കൊള്ളുകയും ഒന്നും വേണ്ട. മരിച്ച ശിവജ്യോതിസിൽ അപ്പൊ അവരെയൊക്കെ കാണും ഭാഗ്യവാന്മാരാണ് ആര്? നിങ്ങളൊക്കെ എന്താ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നു? മോക്ഷദീപം നിർത്തി. അത് തമിഴ് സമ്പ്രദായം ഇങ്ങോട്ട് വന്നാണ്, തമിഴിന്റെ സ്വാധീനം. അങ്ങനെ ഒരു ഈ മാണിക്യവാസകർ എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന് ഒരു അശരീരിയായി കിട്ടിയ പേരെന്നാണ്. ഇദ്ദേഹം ശിവക്ഷേത്രത്തിന് മുമ്പ് ചെന്ന് സ്തുതിക്കുമ്പോൾ ഒരു അശരീരി കേട്ടു. എന്താണ് മാണിക്ക വാസകർ? മാണിക്യം പോലെയുള്ള വാക്കുകളാണ്. ആ ശിവൻ പറഞ്ഞു, നീ മരൾ നീക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൊഴിലുകൊണ്ട് കിട്ടിയതാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും ചെന്ന് എന്താ ചെയ്യുന്നത്? ഈ കയ്യിലിരിക്കുന്ന സാധനം ഉപയോഗിച്ച് അവിടെ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ദാസവൃത്തി എന്ന് അവർ പറയും. ശിവത്തിന്റെ ദാസന അതിനു പിന്നെ അന്നത്തെ ഈ ജാതി വ്യവസ്ഥയുമായിട്ടൊക്കെ ബന്ധം കാണും. കാരണം ബ്രാഹ്മണനാണെങ്കിൽ അവിടെ പൂജ ചെയ്യും, ഇയാൾക്ക് പൂജ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവിടെയൊക്കെ വൃത്തിയാക്കേണ്ടി. അതൊക്കെയുള്ള കാരണം ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇതേ ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ വലിയ ക്ഷേത്രം അവിടെ അതിൻ്റെ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് പാടി ശിവസ്തുതികൾ പാടി ആ ഗേറ്റ് ഉറപ്പിച്ച് ഇങ്ങനെ കുറെ അത്ഭുതങ്ങളുണ്ട് അവിടെയൊക്കെ ജീവിതത്തിൽ. കാർത്തിക മാസത്തിൽ അദ്ദേഹത്തിന്റെ സമാധി ദിനം തമിഴ്നാട്ടിലെല്ലാം ശൈവന്മാരാഘോഷിക്കും. അന്ന് ഇദ്ദേഹത്തിന്റെ ചില പാടലുകൾ തേവാരങ്ങൾ എല്ലായിടത്തും പാടും. മിക്കവാറും പല ശിവക്ഷേത്രങ്ങളിലും സന്ധ്യാസമയത്ത് ഇദ്ദേഹം നിർമ്മിച്ച ഈ ശിവകീർത്തനങ്ങൾ തേവാരങ്ങൾ അവിടെ പാടാറുണ്ട്. അപ്പോൾ തമിഴോട് വളരെ ആദരിക്കുന്ന ഒരു സത്യനാണ്. ഇദ്ദേഹവും ബൗദ്ധന്മാരോടും ജൈനന്മാരോടും ഒക്കെ വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, അതൊക്കെയുണ്ട്. അതിലാരും പിന്നിലല്ല, അത് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും സമകാലികന്മാരാണ്, ഏഴാം നൂറ്റാണ്ടാണ്. ആദ്യത്തെ ആളാരാണ്? രണ്ടാമത്തെ ആള് ഇതിന് പല പേരുണ്ട്. മരുൾ നീക്കിയാറെന്ന് ആദ്യത്തെ പേര്, ധർമ്മസേനർ എന്ന് പറയുന്നത് ജൈന മഠാധിപതിയായിരുന്നപ്പോൾ ഉള്ള പേര്. പിന്നീട് തിരിജ്ഞാന സംബന്ധർ വിളിച്ച പേര് അപ്പർ, അശരീരിയായി കിട്ടിയ പേരാണ് തിരു. ഇതൊക്കെ കഥകളാണ്, പക്ഷേ ഇദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണ്. ബാക്കിയെല്ലാം അതിശയോക്തിപരമായ കഥകളാണ്.